രണ്ടാം അധ്യായം 19-ാമത്തെ ശ്ലോകം. യേനം വേത്തിഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ മായം ഹന്തി ന ഹന്യതേ. ഈ ശ്ലോകവും അടുത്തു വരുന്ന ശ്ലോകവും രണ്ടും കഠോപനിഷത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ചെറിയ വ്യത്യാസത്തോടുകൂടി അവിടെയുണ്ട്. ഹന്ത ചേത് മന്യതേ ഹന്തം, ഹതശ്ചേത് മന്യതേ ഹതം, അതാണ് അവിടെ. ഇവിടെ യേവനം മേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം എന്ന് ഉപഭോക്തോന വിജാനീതോ നായം ഹന്തിന ഹന്യതേ. അവിടെ വ്യത്യാസമുണ്ട്. ആദ്യത്തെ രണ്ടു വരി കഠോപനിഷത്തിൽ വ്യത്യാസമുണ്ട്. അടുത്തതും അതുപോലെ തന്നെ എന്ന ജായതേ മറിയതേ എന്നുള്ളതും കഠോപനിഷത്തിലുണ്ട്. ന ജായതേ മ്രിയദേവ കഥാചിത്, അവിടെ ന ജായതേ മ്രിയദേവ വിപശ്ചിത്, നായം ഭൂത്വ ഭവിതാവാന ഭൂയ, അവിടെ നായം കുതശ്ച കുതശ്ചിന്ന ബഭൂവ കശ്ചിത്. ശേഷമുള്ള ഭാഗം അജോ നിത്യശാശ്വതോ എം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ. കഠോപനിഷത്തിന് ഇതുപോലെ തന്നെ. അപ്പൊ കഠോപനിഷത്തിലുള്ള ഈ രണ്ട് മന്ത്രങ്ങളുടെ ആശയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശോകമോഹാദി സംസാര കാരണ നിവൃത്യർത്ഥം ഗീതാശാസ്ത്രം ന പ്രവർത്തകം ഇത്യേതസ്യ അർത്ഥസ്യ സാക്ഷിഭൂതി വിറിച്ചൗ ആനിനായ ഭഗവാൻ. ശോകമോഹാദി സംസാര കാരണ നിവൃത്തിയർത്ഥം, സംസാരത്തിന് കാരണമായിരിക്കുന്ന ശോകമോഹങ്ങളാണ്, അതിനെ നിവർത്തിപ്പിക്കുന്നതിന് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഉള്ളതാണ് ഈ ഗീതാശാസ്ത്രം. അങ്ങനെയുള്ള ഈ ഗീതാശാസ്ത്രം ന പ്രവർത്തകം, അത് ഒരുവനെ പ്രവൃത്തിയിലേക്ക് നിയോഗിക്കുന്നില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അജ്ഞാന കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുവനെ വീണ്ടും പ്രവൃത്തിയിലേക്ക് സംസാരത്തിലേക്ക് അല്ല നയിക്കുന്നത്, മറിച്ച് മോക്ഷത്തിലേക്ക് ആണ് നയിക്കുന്നത്. ഇത്യേതസ്യ അർത്ഥസ്യ, ഈ ആശയത്തിന്റെ അർത്ഥത്തിന്റെ സാക്ഷിഭൂത ഋചവും, പ്രമാണമായിരിക്കുന്ന സാക്ഷിഭൂതമായിരിക്കുന്ന ഇതിന് പ്രമാണമായിരിക്കുന്ന ഇർക്കുകളെ, മന്ത്രങ്ങളെ, കഠോപനിഷത്തിലെ മന്ത്രങ്ങളെ ആനിനായ ഭഗവാൻ അതിനെ അവതരിപ്പിച്ചിട്ട്, ആ രണ്ട് മന്ത്രങ്ങളെ അവതരിപ്പിച്ചിട്ട് അവതരിപ്പിച്ചു ഇവിടെ ഭഗവാൻ അതിനവതരിപ്പിച്ചു എന്നാണ് പറയുന്നത്. യത്തു മന്യസേ യുദ്ധേ ഭീഷ്മാദയോ മയാ ഹന്യതേ അഹമേവ തേഷാം ഹന്ത ഇതി ഏഷാ ബുദ്ധി മൃഷൈവതേ. യത്തു മന്യസേ, നീ കരുതുന്നു, അർജുനനോട് പറയുകയാണ്, നീ കരുതുന്നു എങ്ങനെ? യുദ്ധേ ഭീഷ്മാദയോ മയാ ഹന്യന്തേ, യുദ്ധത്തിൽ ഭീഷ്മാദികൾ എന്നാൽ ഹനിക്കപ്പെടും. അഹമേവ തേഷാം ഹന്ത, ഞാൻ ആണ് അവരുടെ അവരെ കൊല്ലുന്നവൻ. ഇത് ഏഷാ ബുദ്ധി എന്ന് നിനക്കൊരു ബോധമുണ്ടല്ലോ, അങ്ങനെ നീ കരുതുന്നുണ്ടല്ലോ. മൃഷാ, അത് ശരിയല്ല. കഥം, എന്തുകൊണ്ട് ആ നിന്റെ ബുദ്ധി ശരിയല്ല? തവ ബുദ്ധി മൃഷാ ഏവ, നിന്റെ ആ ബുദ്ധി ശരിയല്ല. കഥം എന്തുകൊണ്ട്? യേനമിതി, ഇനി ശ്ലോകത്തെ വ്യാഖ്യാനിക്കുന്നു. യേനം പ്രകൃതം ദേഹിനം വേത്തി വിജാനാദി ഹന്താരം ഹനനക്രിയായാഹ കർത്താരം. യേനം വേത്തി ഹന്താരം, അതിനെ വ്യാഖ്യാനിക്കുന്നു. യേനം, ഏതൊരുവനാണോ, യേനം ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് അത് പറയുന്നത്. പ്രകൃതം ഈ സന്ദർഭത്തിൽ പറയുന്നതായ ദേഹിനം, ആത്മാവിനെ വേത്തി അതിന്റെ അർത്ഥം പറയുന്നു വിജാനാദി അറിയുന്നു. ഏതുവരാണോ ഈ ആത്മാവിനെ ഹന്താരം ഹനനക്രിയായ കർത്താരം ഹന്ത എന്നാണ് അതിനെ വ്യാഖ്യാനിക്കുകയാണ്. ഹനനക്രിയായ കർത്താരം ഹനനക്രിയയുടെ കർത്താവായി കൊല്ലുന്നവനായി എന്നർത്ഥം. ഏനം വേത്തി ഹന്താരം ഹന്താരം വേത്തി കൊല്ലുന്നവനായി അറിയുന്നത് എന്നർത്ഥം. ഹന്താവ് എന്ന് വെച്ചാൽ കൊല്ലുന്നവൻ, അതിന്റെ ദിതിയിൽ ഹന്താരം. അത് ഹനധാതുവിൽ നിന്ന് കർത്താവ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പ്രത്യേകം വന്ന് ഹന്തൃശബ്ദം ഉണ്ടാകുന്നത്. അതിനാണ് ഹന്ത ഹന്താരോ ഹന്താരഹ ഹന്താരം എന്ന രൂപം വരുന്നത്. അപ്പോൾ ആ പ്രത്യയത്തിന്റെ അർത്ഥമനുസരിച്ച് ഹന്ത എന്ന് പറഞ്ഞാൽ കൊല്ലുന്നവൻ എന്നുള്ള അർത്ഥം കിട്ടും. അതാണ് ഇവിടെ ഹനനക്രിയായ കർത്താരം. കൊല്ലുക എന്നുള്ള പ്രവൃത്തി ചെയ്യുന്നവനായി നീ ആത്മാവിനെ അറിയുന്നു. യശ്ച അടുത്ത് യശ്ചൈനം മന്യതേ ഹതം അതുപോലെ തന്നെ അറിയുന്നു. യഹ ച ഏനം അന്യോ മന്യതേ ഹതം ദേഹ ഹനനേന ഹതഹം ഇതി ഹനനക്രിയായ കർമ്മഭൂതം. ഇനി മറ്റൊരുവൻ കരുതുന്നു അന്യഹ നിശ്ചയനം അന്യോ മന്യത എന്താണ് ഹതം കൊല്ലപ്പെട്ടതായി. എങ്ങനെ? ദേഹ ഹനനേന ഹതഹം ഒരാളങ്ങനെ കരുതുന്നു. ഹതോഹം ഞാൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞു എന്ന് കരുതുന്നു. അവിടെ എന്താണ്? ഹനനക്രിയായ കർമ്മഭൂതം ഹനനക്രിയയുടെ കർമ്മമായിട്ട് തന്നെ അറിയുന്നു എന്നർത്ഥം. അവിടെ ഹനധാതുവിൽ നിന്നും കൊല്ലുക എന്നുള്ള അർത്ഥത്തിൽ ഹനധാതുവിൽ നിന്നും കർമാർത്ഥത്തിൽ പ്രത്യേകം വന്നു ഹതഹ എന്ന്. അതുകൊണ്ടാണ് കർമ്മഭൂതം എന്ന് പറഞ്ഞത്. അതായത് ഒരു ക്രിയ, അവിടെ ക്രിയ എന്ന് പറയുന്നത് ഹനനക്രിയ. ക്രിയക്കൊരു കർത്താവ് വേണം, സബ്ജക്ട്. അതാണ് ആദ്യം ഹന്ത. പിന്നെ ആ ക്രിയയ്ക്ക് തന്നെ ഒരു കർമ്മം കാണും, അതാണ് ഹതഹ എന്ന് പറഞ്ഞത്. അപ്പം രണ്ടും ആകാം. ഹതോഹം എന്ന് പറഞ്ഞാൽ ഞാനിതാ കൊല്ലപ്പെട്ടു കഴിഞ്ഞു എന്നർത്ഥം. പിന്നെ പറയുന്നു അഹം ഹന്ത ഞാൻ കൊല്ലുന്നവനാണ്. ഈ രണ്ടു തരത്തിലും ഒരാൾക്ക് ബോധമുണ്ടാകാം. അർജുനൻ ഇപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്, ഞാൻ അവരെ കൊല്ലും അല്ലെങ്കിൽ അവരെന്നെ കൊല്ലും, ഞാൻ കൊല്ലുന്നവനാണ്. ഇത്തരത്തിൽ ബോധമുണ്ടാകുന്നു. തന്നെ സംബന്ധിച്ച് ആത്മാവിനെ സംബന്ധിച്ച് ഒരുവൻ കരുതുന്നു. വിജാനീത ഈ രണ്ടു കൂട്ടരും കൊല്ലുന്നവനായിട്ടും കൊല്ലപ്പെട്ടവനായിട്ടും കരുതുന്ന തൗഭോ ന വിജാനീത ജ്ഞാതവന്തോ വിജാനീത ന വിജാനീത അവൻ അറിയുന്നില്ല അറിഞ്ഞില്ല. എന്താണ്? അവിവേകേന ആത്മാനം. അവിവേകം കൊണ്ടെന്താണ് അവർ രണ്ടുപേരും സ്വയം തന്നെ കുറിച്ച് അറിയുന്നില്ല, ആത്മാവിനെ കുറിച്ച് അറിയുന്നില്ല. ഹന്ത അഹം ഹത അസ്മി അഹം ഇതി ദേഹഹനനേന ആത്മാനം അഹം പ്രത്യവിഷയം യോ വിജാനീത തോ ആത്മസ്വരൂപ അനഭിജ്ഞോ ഇത്യർത്ഥ. ഇവർ ആത്മാവിനെ അറിയുന്നില്ല. വാസ്തവത്തിൽ ദേഹത്തിനാണ് നാശം സംഭവിക്കുന്നത. അവർ ആത്മാവിനെ അറിയുന്നില്ല. ഹന്ത അഹം ഞാൻ കൊല്ലുന്നവനാണ്. ഹത അസ്മി അഹം ഞാൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതി ദേഹഹനനേന എന്നിങ്ങനെ ദേഹഹനനത്തിലൂടെ ഞാൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് ഒരാൾക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അയാൾ കൽപ്പിക്കുകയാണ്, അവൻ എന്നെ കൊന്നു കഴിഞ്ഞാൽ അവൻ മുഖാന്തരം ഞാനിതാ മരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരാൾക്ക് സങ്കല്പിക്കാം. ഒരാൾ സങ്കല്പിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്, ഇതാ മരിച്ചതിന് ശേഷം പറയാൻ പറ്റത്തില്ല. ദേഹഹനനേന ദേഹഹനനം കൊണ്ട് ദേഹത്തിൻ്റെ നാശം കൊണ്ട് ഇവിടെ കൊല്ലുന്നത് എന്തിനെ? ദേഹത്തിനെയാണ്. ആത്മാനം തന്നെ. ആത്മാനം എന്ന് പറയുന്നത് എന്താണ്? അഹം പ്രത്യ വിഷയം. അഹം പ്രത്യയത്തിന് അഹം എന്നുള്ള ബോധം, അതിന് വിഷയമായിരിക്കുന്ന ആത്മാവിനെ യൗ വിജാനീത ആരാണോ മനസ്സിലാക്കുന്നത് എന്നതാ എന്നെ കൊന്നു ഞാൻ കൊല്ലുന്നു എന്ന്. തൗ ആത്മസ്വരൂപ അനഭിജ്ഞോ ഇത്യർത്ഥ. അവർ ആത്മസ്വരൂപത്തെ അറിയാത്തവരാണ്. ആത്മസ്വരൂപത്തെ അറിയുന്നവൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. എന്തുകൊണ്ട് ആത്മാവിനെ യസ്മാത് അടുത്ത് പറയുന്നു, നായമാത്മാ ഹന്തി ന ഹനനക്രിയായ കർത്താഭവതി ന ഹന്യതേ ന ച കർമ്മഭവതി ഇത്യർത്ഥ. എന്തുകൊണ്ട് അവിക്രിയത്വ യസ്മാത് നായമാത്മാ ഹന്തി, ഈ ആത്മാവ് കൊല്ലുന്നില്ല എന്ന് പറഞ്ഞാൽ ന ഹനനക്രിയായ കർത്താഭവതി, കൊല്ലുക എന്നുള്ള പ്രവൃത്തി ഇട കർത്താവ് ചെയ്യുന്നവനാകുന്നില്ല ഈ ആത്മാവ്. അർജുനൻ അങ്ങനെ കരുതുന്നു, അങ്ങനെ കരുതി ഭഗവാനോട് സംസാരിച്ചു, ഞാൻ ഇവരെ കൊല്ലും എന്ന്. നഹന്യതേ നജ കർമ്മഭവതി, അതുപോലെ അവൻ ഒരിക്കലും ഹനനക്രിയയുടെ കൊല്ലുക എന്നുള്ള ക്രിയയ്ക്ക് കർമ്മമാകുന്നില്ല, എന്നുവെച്ചാൽ അവൻ കൊല്ലപ്പെടുന്നവനാകുന്നില്ല ഇത്യർത്ഥം. എന്തുകൊണ്ട് അതിന് ഹേതു കാരണം പറയുകയാണ്, അവിക്രിയത്വ ആത്മ അവിക്രിയമാണ്. അതിന്റെ അർത്ഥം വളരെ സ്പഷ്ടമാണ്. യഹ ശ്ലോകത്തിൽ യഹ ഏതൊരുവനാണോ ഏനം ഇതിനെ, ഏനെന്ന് വെച്ചാൽ ഇതിനെ നടത്തുന്നത്, ഇവിടെ ചർച്ച ചെയ്യുന്ന ആത്മാവാണ്. അതുകൊണ്ട് ഈ ആത്മാവിനെ ഹന്താരം കൊല്ലുന്നവനായി വേത്തി അറിയുന്നത്. യഹച്ച ഏതൊരുവനാണോ ഏനം ഇതിനെ എന്ന് വെച്ചാൽ ഈ ആത്മാവിനെ ഹതം കൊല്ലപ്പെട്ടതായി മന്യതെ കരുതുന്നത്. ഉഭൗ തൗ ന വിജാനീത, ഈ രണ്ടുപേരും അറിയുന്നില്ല. നായം ഹന്തി അയം ന ഹന്തി, ഇവൻ കൊല്ലുന്നില്ല. ന ഹന്യതെ കൊല്ലപ്പെടുന്നുമില്ല. അയം ന ഹന്തി, ഇവൻ എന്താണ് കൊല്ലുന്നില്ല. ന ഹന്യതെ കൊല്ലപ്പെടുന്നുമില്ല എന്നർത്ഥം. എന്റെ അർത്ഥവ്യത്യാസം വരുന്നത് അയം ന ഹന്തി, അയം ആത്മാനം ന ഹന്തി കർത്തരി പ്രയോഗമാണ്. ന ഹന്യതെ അവിടെ കർമ്മണി പ്രയോഗമാണ്, കൊല്ലപ്പെടുന്നില്ല. അഹം ന ഹന്യതേ, ഞാൻ കൊല്ലപ്പെടുന്നില്ല. യ ഏനം വേത്തി ഹന്താരം യസ്തേനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. അടുത്ത ഭാഷയത്തിൽ ശാങ്കരഭാഷ്യം, കഥം അവിക്രിയ ആത്മേതി ദ്വിതീയോ മന്ത്ര. കഥം അവിക്രിയാത്മാ, ഈ ആത്മാവ് എങ്ങനെയാണ് അവിക്രിയനാകുന്നത്? ഭാഷ്യത്തിൽ പറഞ്ഞു നിർത്തി അവിക്രിയത്വ വികാരരഹിതനായിരിക്കുന്നത് എങ്ങനെയാണ്. ഇത് ദ്വിതീയോ മന്ത്ര, അതിനു വേണ്ടിയിട്ട് ഈ രണ്ട് ശ്ലോകങ്ങളെയും മന്ത്രങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഇത് ഉപനിഷത്തിൽ നിന്നും ചെറിയ വ്യത്യാസത്തോടുകൂടി ഇവിടെ എടുത്തു ചേർത്തിരിക്കുകയാണ്. അതുകൊണ്ട് ആ മന്ത്രം പറയുകയാണ്. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യ ശാശ്വതവയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. അതിനെ വ്യാഖ്യാനിക്കുന്നു ന ജായതേ, എന്ന ഉത്പത്തിയതേ ജനിക്കുന്നില്ല. ഒരു വസ്തു ഭൗതികമായ വസ്തുക്കളിലുണ്ടാകുന്ന ആറ് വികാരങ്ങളെ ഇവിടെ നിഷേധിക്കുന്നു. ഷഡ് ഭാവവികാരങ്ങൾ അതിനെ നിഷേധിക്കുന്നതായിട്ടാണ് ഭാഷ്യകാരൻ ഇവിടെ പറയുന്നത്. അസ്ഥി ജായതേ വർദ്ധതേ വിപരിണമതേ അപക്ഷീയതേ നശ്യതി, ഇതാണ് ആറ് ഭാവികാരങ്ങൾ. ഇതിനെ ഓരോന്നോരോന്നായിട്ടിവിടെ നിഷേധിക്കുകയാണ്. ന ജായതേ ന ഉത്പദ്യതേ ജനിലക്ഷണ വസ്തുവിക്രിയ ന ആത്മനോ വിദ്യതേ ഇത്യർത്ഥ. ജനിലക്ഷണ ജനിരൂപത്തിലുള്ള ജനനം എന്നുള്ള വസ്തുവിക്രിയ, വസ്തുക്കൾ കാണുന്ന വികാരം അതൊരു വികാരമാണ്. നാത്മനോ വിദ്യതി, അത് ആത്മാവിൽ സംഭവിക്കുന്നില്ല, ഇല്ല ഇത്യർത്ഥ. ജായതെ എന്നുള്ളതിനെ നിഷേധിച്ചു. തഥ നമ്രിയദേവ നശ്യതി എന്ന് പറയുന്ന വസ്തുവികാരം അതിനെ നിഷേധിക്കുന്നു. നമ്രിയദേവ ഇത് നശിക്കുന്നില്ല. വാ ശബ്ദ ച അർത്ഥേ, വാ എന്ന് പറയുന്ന സാരണ അതോ ഇതോ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന് ച ശബ്ദത്തിന്റെ സമുച്ചയം ആ അർത്ഥത്തിനും പ്രയോഗിക്കാം. അപ്പോ നമ്രിയതേ വാ എന്ന് പറഞ്ഞാൽ നമ്രിയതേ ച, ഇത് നശിക്കുന്നതും ഇല്ല, ജനിക്കുന്നതുമില്ല, നശിക്കുന്നതുമില്ല, അങ്ങനെ പ്രയോഗിക്കാം. സാധാരണ പ്രയോഗിക്കാറുണ്ട് എന്നർത്ഥം. നമ്രിയതേ ച ഇതി എന്ന് മനസ്സിലായിക്കോണം. അന്ത്യ വിനാശലക്ഷണ വിക്രിയ പ്രതിഷിദ്ധതി, അന്ത്യത്തിലുള്ള വിനാശലക്ഷണ നാശ എന്നറിയപ്പെടുന്നതായ ആ രൂപത്തിലുള്ള വിക്രിയ വികാരത്തിവിടെ നിഷേധിക്കുകയാണ്. ഇതെല്ലാം വളരെ വ്യാഖ്യാനത്തിന്റെ ആവശ്യമുള്ള ഭാഗങ്ങളല്ല. കഥാചിത് ശബ്ദ സർവവിക്രിയ പ്രതിഷേധി സമ്പദ്ധ്യത, ഇവിടെ ഒരു കഥാചിത് എന്നൊരു ശബ്ദമുണ്ട് ശ്ലോകത്തിൽ. അത് ഓരോന്നിനോടും ചേർത്തോണം അന്വയിക്കണമെന്നാണ്. കഥാചിത് ജായതേ, ഇന്ന് കഥാചിത് മ്രിയതേ, ഇങ്ങനെ എല്ലാത്തിനോടും ചേർക്കണം. അതാണ് ഒരിക്കലും എന്നുള്ള അർത്ഥത്തിൽ. കഥാചിത് ശബ്ദ ഇതൊരിക്കലും അത് സർവവിക്രിയാ പ്രതിഷേധി എല്ലാ വികാര പ്രതിഷേധ ശബ്ദങ്ങളോടും സംബദ്ധ്യത അന്വയിക്കുന്നു, അന്വയിക്കപ്പെടണം എന്നർത്ഥം. എങ്ങനെ എന്ന കഥാചിത് ജായതേ, ഇതൊരിക്കലും ജനിക്കുന്നില്ല. എന്ന കഥാചിത് മ്രിയതേ, ഇതൊരിക്കലും മരിക്കുന്നില്ല. ഇത്യവ എന്നിങ്ങനെ. യസ്മാ അതെന്തുകൊണ്ടാണ് ആത്മാ ഭൂത്വ ഭവനക്രിയാം അനുഭൂയ പശ്ചാത് അഭവിത അഭാവം ഗന്ധ. യസ്മാ എന്തുകൊണ്ടാണ് അയമാത്മാ ഈ ആത്മാവ് ഭൂത്വ ഭവനക്രിയാം അനുഭൂയ, ഭൂത്വ ഭവിച്ചിട്ട് എന്നർത്ഥം, ജനിച്ചിട്ട് ഭവിച്ചിട്ട് അത് വ്യാഖ്യാനിക്കുന്നു. ഭവനക്രിയാം അനുഭൂയ, ഭവനക്രിയ ഉണ്ടായിട്ട്, അനുഭവിച്ചിട്ടെന്ന് വെച്ചാൽ ഭവനക്രിയ സംഭവിച്ചിട്ട് ആത്മാവിൽ ഞാൻ ജനിക്കുന്നു എന്നുള്ള ഒരു ഭാവം ഉണ്ടായിട്ട്, ശരീരത്തിലുണ്ടാവും ആത്മാവിൽ അങ്ങനെ ഞാൻ ജനിക്കുന്നു എന്നൊരു ഭാവം ഉണ്ടായിട്ട് പശ്ചാ പിന്നീട് അഭവിത അഭാവം ഗന്ധ പിന്നെ അഭാവത്തെ പ്രാപിക്കുന്നില്ല. ആത്മാവിൽ ഞാനിതാ ജനിച്ചു എന്ന് അനുഭവിച്ചിട്ട് മറിച്ച് ഞാനിതാ നശിക്കുന്നു, ഞാൻ നശിക്കും, അങ്ങനെ ഒരു അനുഭവം ആത്മാവിൽ ഉണ്ടാകത്തില്ല, അത് ശരീരത്തിലാണ്. ഭൂയ അതിൻ്റെ അർത്ഥം പറയുന്നു പുനഃ, വീണ്ടും ഞാൻ ജനിച്ചു കഴിഞ്ഞു, ഇനി ഞാൻ മരിക്കും എന്ന ആത്മാവിനൊരു ബോധം ഉണ്ടാകത്തില്ല. അതുകൊണ്ടെന്താണ് തസ്മാ നമ്രിയതേ, അതുകൊണ്ട് ആത്മാവ് നശിക്കുന്നില്ല, മരിക്കുന്നില്ല. ഇവിടെ ശ്ലോകത്തിൽ ജായതേ മ്രിയതേ വാ കഥാചിത് നായം ഭൂത്വ അഭവിത എന്നാണ്. ഭൂത്വാഭവിത എന്ന് ചേർത്ത് വായിക്കുമ്പോൾ അതിന് ഭൂത്വ ഭവിത എന്നും ഭൂത്വ അഭവിത എന്നും രണ്ടു തരത്തിലും പദം പിരിക്കാം. രണ്ട് പദങ്ങളാണ്, ഒന്ന് ഭൂത്വ മറ്റൊന്ന് ഭവിത. ചേർന്ന് വരുമ്പോൾ ഭൂത്വ ഭവിത എന്നെഴുതിയിരുന്നാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഇത് ഭൂത്വ ഭവിതയാണോ അതോ ഭൂത്വ അഭവിതയാണോ. രണ്ടു തരത്തിലും ആകാം. ഇവിടെ ഭാഷ്യകാരൻ ഭൂത്വ അഭവിത എന്നാണ് ഇതിനെ പദം ഛേദിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള എല്ലാ വ്യാഖ്യാതാക്കളും ഇതിനെ ഭൂത്വ ഭവിത എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. ഇവിടെ ഭാഷ്യകാരൻ ഇതിനെ ഭൂത്വ അഭവിത എന്നാണ് ഇവിടെ പറഞ്ഞെന്താണ് അയം ആത്മാ ഭൂത്വ ഇത് ജനിച്ചിട്ട് അഭവിത ഇല്ലാതാകുന്നതല്ല മരിക്കുന്നതല്ല എന്ന് വ്യാഖ്യാനിച്ചു. ഭൂത്വ അഭവിത നാ ഇവിടെ അതിനോട് അന്വേഷിച്ചു. ഭൂത്വ ജനിച്ചിട്ട് അഭവിത നശിക്കുന്നത് ന അല്ല എന്നർത്ഥം, ജനിച്ചിട്ട് മരിക്കുന്നതല്ല. ആത്മാവില്ല അല്ലാതെ സംഭവിക്കുന്നു. പക്ഷെ ജനിച്ചിട്ടും മരിക്കുന്നു എന്ന് വരുന്നവിടെ ശരീരത്തിലാണ് ആത്മാവിനെല്ലാം നടക്കുന്നത്. അത് ഭാഷ്യകാരന്റെ മാത്രം വ്യാഖ്യാനമാണ്. യോഹി ഭൂത്വ ന ഭവിത സംറിയതീതി ഉച്ചതേ ലോകേ. യോഹി ഏതൊരുവനാണോ ഭൂത്വ ജനിച്ചിട്ട് ന ഭവിത ഇല്ലാതിരിക്കുന്നത്, ഭവിത എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കുന്നു, അതിനോട് ന ചേർത്ത് കഴിഞ്ഞാൽ ന ഭവിത, അതാണ് അഭവിത എന്ന് ഭാഷകാരൻ വ്യാഖ്യാനിച്ചത്. ഏതൊരുവനാണോ ഭൂത്വ ഉണ്ടായിട്ട് ന ഭവിത, ഭവിത ഉണ്ടായിരിക്കുന്നത് ന ഭവിത ഇല്ലാതിരിക്കുന്നത് എന്നർത്ഥം. സംറിയതേ ഇതി ഉച്ചതേ ലോകേ, ലോകത്തിൽ അങ്ങനെ പറഞ്ഞു വരുന്നു. സംറിയതേ അവൻ മരിക്കുന്നു എന്ന് പറഞ്ഞു വരുന്നു. അതുകൊണ്ട് ന ഭവിത, ഭവിത ഉണ്ടായിരിക്കുന്നത് ന ഭവിത ഇല്ലായിരിക്കുന്നത്, ഇപ്പൊ ജനിച്ചിട്ടില്ലാതിരിക്കുന്നത്, അതാണ് മരി മരണം എന്ന് പറയുന്നത്. വാ ശബ്ദാത് ന ശബ്ദാച്ച അയം ആത്മാ അഭൂത്വ ഭവിത ദേഹവത് ന ഭൂയ പുനഃ. ഇനി ഇവിടെ പറയുന്നു, ഇവിടെ ന ജായതേ മറിയതേ വാ, അവിടെ ഒരു വാ ശബ്ദമുണ്ട്, പിന്നെ ഒരു നാ ശബ്ദമുണ്ട്, അത് കഴിഞ്ഞും വരുന്നുണ്ട്. കഥാച നായം ഭൂത്വ ഭവിത വാ ന, ആ വാ ന എന്നുള്ളത് ആവർത്തിച്ചിരിക്കുന്നു, ആവർത്തിച്ചിരിക്കുന്നതുകൊണ്ട് അതിനെ വീണ്ടും അന്വയിക്കാം. അന്വയിച്ചിട്ട് ഇങ്ങനെ ഒരർത്ഥവും കൂടെ പറയാമെന്നാണ്, അതാണ് അടുത്ത് പറയുന്നത്. വ ശബ്ദാത് ന ശബ്ദാച്ച, വ ശബ്ദവും ന ശബ്ദവും വീണ്ടും കാണുന്നത് കൊണ്ട് ഇങ്ങനെ ഒരർത്ഥം പറയാം. എന്താണ് അയം ആത്മാ, ഈ ആത്മാ അഭൂത്വ ന എന്നുള്ളത് ഭൂത്വയോട് അന്വയിക്കും, അന്വയിക്കുമ്പോൾ ന ഭൂത്വ അഭൂത്വ എന്ന് കിട്ടും. എന്തുകൊണ്ട് ഇവിടെ ശ്ലോകത്തിൽ എന്താണ് നായം ഭൂത്വ, അപ്പോൾ അയം ന ഭൂത്വ എന്ന് അന്വയിക്കാം. അങ്ങനെ അന്വയിച്ചു അർത്ഥം പറയാം. അതാണ് അടുത്ത് പറയുന്നത് അയം ആത്മാ അഭൂത്വ വാ ഇല്ലാതിരുന്നിട്ട് ഭവിത ഉണ്ടാകുന്നത് ഏതുപോലെ ദേഹ ദേഹത്തെ പോലെ ന അല്ല എന്നർത്ഥം. അപ്പോൾ ആത്മ അഭൂത്വ ഇല്ലാതിരുന്നിട്ട് ന ഭവിത ഉണ്ടാകുന്നതല്ല, ഏതുപോലെ ദേഹത്തെ പോലെ ദേഹം ഇല്ലാതിരുന്നിട്ടുണ്ടാകുന്നതാണ്, ആത്മാവ് അങ്ങനെയല്ല. ഭൂയ വീണ്ടും പുനഃ എന്ന് പറയുന്നു. തസ്മാ ന ജായതി, അങ്ങനെ പറയുമ്പോൾ എന്ത് വരുന്നു, ഇത് ജനിക്കുന്നതുമല്ല, ഇല്ലാതിരുന്നിട്ട് ഉണ്ടാകുന്നതാണ് ജനിക്കുന്നത്, ഉണ്ടായിരുന്നിട്ട് ഇല്ലാതാകുന്നതാണ് മരിക്കുന്നത്. ഈ രണ്ടർത്ഥവും കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം അഭവിത എന്ന് വ്യാഖ്യാനിച്ചു, രണ്ടാമത് അഭൂത്വ എന്ന് വ്യാഖ്യാനിച്ചു. ആദ്യം അഭവിത എന്ന് വ്യാഖ്യാനിച്ചതിന് ഇത് ഉണ്ടായിരുന്നിട്ട് ഭൂത്വ അഭവിത ന, ഉണ്ടായിരുന്നിട്ട് ഉണ്ടായിട്ട് നശിക്കുന്നതല്ല എന്ന് പറഞ്ഞു. രണ്ടാമത് എന്ത് ചെയ്തു, അഭൂത്വ ഭവിത ന, ഇല്ലാതിരുന്നിട്ട് ഉണ്ടാകുന്നതല്ല എന്നർത്ഥം. അതുകൊണ്ട് ജനനത്തെ നിഷേധിച്ചു, ആദ്യം മരണത്തെ നിഷേധിച്ചു. അപ്പോൾ ആത്മാവിന് ജനനത്തെയും മരണത്തെയും നിഷേധിക്കാൻ വേണ്ടി അങ്ങനെ വ്യാഖ്യാനിച്ചതാണ്. യോഹി അഭൂത്വ ഭവിത സജായതേ, ഏതെന്നാണോ അഭൂത്വ ഭവിത, ഭൂത്വ എന്നുള്ളതിനോടുകൂടി ന ശബ്ദത്തെ അന്വയിച്ചിട്ട് അഭൂത്വ എന്ന് വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ഇല്ലാതിരുന്നിട്ട് ഭവിത ഉണ്ടാകുന്നത് സജായതേ, അത് ജനിക്കുന്നു ഇരിച്ചത് എന്ന് പറയപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ഈ വികാരങ്ങൾ യാതൊരു തരത്തിലും ആത്മാവിൽ സംഭവിക്കുന്നില്ല എന്നുള്ളത് കൂടുതൽ സ്പഷ്ടമാക്കുന്നതിന് വേണ്ടി അതിന് ഏതെല്ലാം തരത്തിൽ അർത്ഥം കിട്ടുമോ ആ തരത്തിലെല്ലാം വ്യാഖ്യാനിക്കുകയാണ്. നൈവമാത്മാ, ഇതെല്ലാം ശരീരത്തിനാണ് സംഭവിക്കുന്നത്, ആത്മാവിനല്ല. അതോ എന്ന ജായതി, അതുകൊണ്ട് ആത്മാവ് ജനിക്കുന്നില്ല. യസ്മാ ദൈവം തസ്മാത് അജഹ, യസ്മാ ദൈവം ഇങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട്, അതാണ് യസ്മാത് തസ്മാത് അതുകൊണ്ട്, ഇത്രയും കാരണങ്ങൾ ഹേതുകൾ പറഞ്ഞതുകൊണ്ട് അജഹ ഈ ആത്മാവ് അജനാണ്. യസ്മാത് നമ്രിയതേ തസ്മാത് നിത്യഹ, ഇത് ജനിക്കാത്തത് കൊണ്ട് അജൻ, മരിക്കാത്തത് കൊണ്ടോ യസ്മാത് നമ്രിയതേ തസ്മാത് നിത്യഹച്ച, അതുകൊണ്ടിത് നിത്യനുമാണ് എന്നത്. യദ്യതി ആദ്യന്തയോഹോ വിക്രിയയോഹോ പ്രതിഷേധേ സർവ വിക്രിയാഹ പ്രതിഷിദ്ധ ഭവന്തി. ഇവിടെ തുടക്കത്തിൽ തന്നെ നജായതേ നമ്രിയതേ എന്ന് പറഞ്ഞു. അപ്പോ ഭാവവികാരങ്ങളിൽ ആദ്യത്തെ വികാരം ജനനമാണ്, അവസാനത്തെ വികാരം മരണമാണ്. അപ്പൊ ജനനത്തെയും മരണത്തെയും നിഷേധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ഇടയ്ക്ക് വരുന്ന വികാരങ്ങൾ നിഷേധിക്കപ്പെടും. ഇങ്ങനെ വർദ്ധത, അപക്ഷീയത, വിവരണമത, അത് വർദ്ധിക്കുന്നു, ക്ഷയിക്കുന്നു, അതിന് പ്രണാമ സംഭവിക്കുന്നു എന്നെല്ലാം പറയുന്ന എല്ലാ വികാരങ്ങളെയും ഇവിടെ നിഷേധിക്കും എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിലും യദ്യപി ആദ്യന്തയോഹോ വിക്രിയയോഹോ പ്രതിഷേധേ, ആദിയിലും അന്തത്തിനുമുള്ള ഒരു വസ്തുവിലുള്ള ശരീരത്തിലുള്ള ആദിയിലും അന്തത്തിനുമുള്ള വികാരങ്ങളെ പ്രതിഷേധേ നിഷേധിക്കേ, സർവാവിക്രിയാഹ എല്ലാ വികാരങ്ങളും പ്രതിഷിദ്ധാഭവന്തി നിഷേധിക്കപ്പെടുന്നു. തഥാപി എങ്കിലും മധ്യഭാവിനീനാം വിക്രിയാണാം സ്വശബ്ദൈരേവ തദർത്ഥി പ്രതിഷേധ കർത്തവ്യ ഇതി അനുക്താനാം അഭി യൗവനാദി സമസ്ത വികാരാണാം പ്രതിഷേധോ യഥാ സ്യാത് ഇത്യാഹ ശാശ്വത ഇത്യാദിന. അങ്ങനെയാണെങ്കിലും ആദ്യാന്തങ്ങളെ നിഷേധിച്ചാൽ മതി, എങ്കിലും മധ്യമഭാവിനീനാം മധ്യമത്തിൽ ഇടയ്ക്ക് ഭാവിനീനാം ഭവിക്കുന്നതായ വിക്രിയാണാം വികാരങ്ങളെ ഇടയ്ക്കുണ്ടാകുന്ന വികാരങ്ങളെ സ്വശബ്ദയിലേവ തദർത്ഥേഹി അതേ അർത്ഥങ്ങളെ കാണിക്കുന്ന ശബ്ദങ്ങളെ കൊണ്ട് തന്നെ, സ്വശബ്ദങ്ങളെ കൊണ്ട് തന്നെ, മന്ത്രശബ്ദങ്ങളെ കൊണ്ട് തന്നെ എന്നർത്ഥം. അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്ന മന്ത്രത്തിൻ്റെതായ ശബ്ദങ്ങളെ കൊണ്ട് തന്നെ പ്രതിഷേധ കർത്തവ്യ നിഷേധം ചെയ്യേണ്ടതാണ് ഇതി എന്നുള്ളതുകൊണ്ട് അനുത്താനം അഭി ഇവിടെ പറഞ്ഞില്ലെങ്കിലും പ്രത്യേകിച്ചെടുത്ത് പറഞ്ഞാലും യൗവനാദി സമസ്ത വിക്രിയാണ്. പ്രധാനമായും ഈ സന്ദർഭത്തിൽ ഈ വികാരങ്ങളെ നിഷേധിക്കുന്നത് ബാഹ്യവസ്തുക്കളെ സംബന്ധിച്ചല്ല, മറിച്ച് ശരീരത്തെ സംബന്ധിച്ചാണ്. ശരീരത്തിൽ അതിൽ ജനനമുണ്ട്, ബാല്യം യൗവനം, ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം തുടങ്ങി വികാരങ്ങളെല്ലാം വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമസ്ത വിക്രിയാണ് യൗവനം തുടങ്ങി ശരീരത്തിൽ വരുന്ന എല്ലാ വികാരങ്ങളെയും യും പ്രതിഷേധോ, ഇതിന്റെ എല്ലാ പ്രതിഷേധം ആത്മാവിൽ വരുന്നു. യഥാസ്യ ഈ വികാരങ്ങളെല്ലാം ശരീരത്തിൻ്റെതാണ്, ഇത് ആത്മാവിൻ്റെതല്ല ഇത്യാഹ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. ശാശ്വത ഇത്യാദിനടുത്ത് പറയുന്നു മന്ത്രത്തിൽ നജായതേ മ്രിയേ ദൈവ കദാചിത് നായം ഭൂത്വ ഭവിതാവാന ഭൂയ എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അജോ നിത്യ ശാശ്വതോയം അജഹ വ്യാഖ്യാനിച്ചു, ജനിക്കാത്തതുകൊണ്ട് അജനാണ്, നിത്യ മരിക്കാത്തതുകൊണ്ട് നിത്യനാണ് എന്ന് വ്യാഖ്യാനിച്ചിട്ട് പറയുന്നു ശാശ്വത. അതിനെ വ്യാഖ്യാനിക്കുന്നു ശാശ്വത ഇത്യാദിന. ശാശ്വത ഇതി അപക്ഷയ ലക്ഷണ വിക്രിയ പ്രതിഷേധ്യതേ, അപക്ഷയം ക്ഷയിക്കുക എന്ന് പറയുന്ന വികാരത്തെ നിഷേധിക്കുകയാണ്. അത് ശരീരത്തിലേ ഉള്ളൂ, ആത്മാവിനില്ല. ശാശ്വത എന്ന് പറഞ്ഞാൽ എന്താണ്? ശശ്വദ്ഭവ ശാശ്വത, ശശ്വത് നിത്യം ഭവിക്കുന്നത്, നിലനിൽക്കുന്നത്, അതാണ് ശാശ്വതം. നാപക്ഷീയത സ്വരൂപേണ നിരവയവത്വ നിർഗുണത്വാച്ച, ആത്മാവിന് ക്ഷയം സംഭവിക്കുന്നില്ല. ഭൗതിക വസ്തുക്കൾക്ക് ശരീരത്തിന് ക്ഷയം സംഭവിക്കുന്നു, സ്വരൂപേണ ക്ഷയം സംഭവിക്കുന്നു, സ്വയം തന്നെ അത് ക്ഷയിച്ചു പോകുന്നു. പക്ഷെ ആത്മാവിന് അത് സംഭവിക്കുന്നില്ലെന്നുള്ള നിരവയവത്വ, ആത്മാവിന് അവയവങ്ങളില്ല, ഭാഗങ്ങളില്ല. ആത്മാവിനെ ഛേദിച്ച് ഭിന്ന ഭിന്നമാക്കി അതിൻ്റെ ഓരോ ഭാഗങ്ങളെ എടുത്തു കാണിക്കാൻ കഴിയത്തില്ല, നിരവയവമാണ്. മാത്രമല്ല എന്താണ്? നിർഗുണത്വാച്ച, അതിൽ ഗുണങ്ങളൊന്നുമില്ല. സുഖം ദുഃഖം ദേഷ്യം തുടങ്ങിയ ഗുണങ്ങളൊന്നും അതിൽ ഇല്ല. അതുകൊണ്ടെന്താണ്? അത് സ്വയം അപക്ഷീയത, സ്വയം അത് ക്ഷയിക്കുന്നില്ല. നാവി ഗുണക്ഷയേണ അപക്ഷയ, അത് വിശദീകരിക്കുന്നു. സ്വരൂപേണ അതിൽ ക്ഷയം വരുന്നില്ലെന്നുകൊണ്ട് നിരവയവത്വ, നിർഗുണമായിരിക്കുന്നുണ്ടെന്നാണ്, ഗുണം ക്ഷയിക്കുന്നതുകൊണ്ട് അതിന് ക്ഷയം വരുന്നില്ല എന്നർത്ഥം. അടുത്ത് അപക്ഷയ വിപരീത അഭിവൃദ്ധിലക്ഷണ വിക്രിയ പ്രദർശിത പുരാണൈതി. അടുത്ത് ഇവിടെ മന്ത്രത്തിൽ പറയുന്ന എന്താണ്? ശാശ്വതോയം പുരാണോ, പുരാണ ശബ്ദത്തിന് വ്യാഖ്യാനിക്കുകയാണ്. അപക്ഷയ വിപരീത അഭിവൃദ്ധിലക്ഷണ വിക്രിയ, അപക്ഷയം എന്ന് പറയുന്നതിന് വിപരീതമായിട്ടുള്ള വികാരമാണ് വൃദ്ധി. ശരീരത്തിന് വൃദ്ധി ഉണ്ടാകുന്നു, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക്, കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് വരുമ്പോൾ ശരീരത്തിന് വൃദ്ധി ഉണ്ടാകുന്നു, യൗവനത്തിലേക്ക് വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ അപക്ഷയം ഉണ്ടാകുന്നു. ആ അപക്ഷയത്തെ നിഷേധിച്ചിട്ട് ഇവിടെ പറയുന്നു അപക്ഷയ വിപരീത, അപക്ഷയത്തിന് വിപരീതമായിരിക്കുന്ന വൃദ്ധിലക്ഷണാവിക്രിയ, വൃദ്ധി വളർച്ച എന്ന് പറയുന്ന വികാരത്തെ പ്രതിഷിദ്ധ്യത ഇവിടെ നിഷേധിക്കുന്നു. പുരാണ ഇതി, അതിനാണ് പുരാണ എന്നുള്ള ശബ്ദം ഉപയോഗിച്ചത്. അത് വിശദീകരിക്കുന്നു. യോഹി അവയവ ആഗമീന ഉപജീയതേ സവർദ്ധതേ അഭിനവ ഇതി ഉച്യതേ. യോഹി ഏതെന്നാണോ അവയവ ആഗമേന, അവയവങ്ങൾ വന്നു ചേരുന്നത് കൊണ്ട് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് വരുന്നു. അവിടെ എന്ത് വരുന്നു? അവയവ ആഗമനം സംഭവിക്കുന്നു. അങ്ങനെ ഉപജീയതേ സവർദ്ധതേ വളരുന്നു, അവൻ വളരുന്നു. അപ്പൊ എന്ത് പറയുന്നു? അഭിനവ ഇതി ഉച്യതേ. അങ്ങനെ വളരുമ്പോൾ എന്ത് വരുന്നു? അത് അഭിനവ, വീണ്ടും പുതുതായത്, പഴയതിൽ നിന്ന് മാറി പുതുതായത് എന്ന് പറയുന്നു. ശരീരത്തെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നു. എന്താണ് പഴയ ശരീരം? ബാല്യ ശരീരം മാറി കൗമാരാവസ്ഥയിൽ വന്നു, അത് മാറി യൗവനാവസ്ഥയിൽ വന്നു. അയം തു ആത്മാ നിരവയവത്വാ പുരാവി നവ ഏവേദി പുരാണ നവർദ്ധതൈ തീർത്ഥ. അയം തു ആത്മാ, ഈ ആത്മാവിനെ സംബന്ധിച്ചാണെങ്കിലോ നിരവയവത്വം, അതിന് അംശങ്ങളില്ല, ശരീരത്തിന് ഭാഗങ്ങളുണ്ട്, അതുകൊണ്ടാണ് അത് പുതിയ ശരീരമായി മാറി വരുന്നത്. ഇതാണെങ്കിലോ നിരവയവത്വം, അതിന് അംശങ്ങളില്ലാത്തതുകൊണ്ട് പുര അഭി നവയേവ, ഇത് പുര പഴയതാണെങ്കിലും നവയേവ പുതിയത് തന്നെയാണ്, അതാണ് പുരാണ. അപ്പൊ പുരാണ ശബ്ദത്തിന്റെ വ്യുത്പത്തിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പുര അഭി നവയേവ പുരാണ, പഴയതാണെങ്കിലും പുതിയതായി തന്നെ ഇരിക്കുന്നു. എന്നും എന്ന് പറഞ്ഞാൽ എന്നും ഒരുപോലെ ഇരിക്കുന്നു എന്നർത്ഥം. സദാ ഒരുപോലെ ഇരിക്കുന്നു, നവമായിട്ട് തന്നെ ഇരിക്കുന്നു. നവർദ്ധതേ, അതിന് വളർച്ചയുണ്ടാകുന്നില്ല, അത് വലുതാകുന്നില്ല, ശരീരം വലുതാകുന്ന പോലെ അത് വലുതാകുന്നില്ല. ഇത്യർത്ഥ. ഇതെല്ലാം ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ട്? ഈ ശരീരത്തോട് ജീവൻ താതാത്മ്യപ്പെട്ടിരുന്ന് ഈ ശരീരത്തിന്റെ ധർമ്മങ്ങളെല്ലാം തന്റേതായി കരുതുന്നു. അപ്പൊ അതിനെ ഓരോന്നിനെ ഓരോന്നിനെ നിഷേധിക്കുകയാണ് ആ അഭ്യാസത്തെ മാറ്റുന്നതിന് വേണ്ടി. തഥാ ഹന്യതി ന വിപരിണമ്യതി ഹന്യമാനി വിപരിണമ്യമാനേ വി ശരീരേ. അവസാനം പറയുകയാണ് ആ മന്ത്രത്തിന്റെ അവസാനം, ന ഹന്യതി ഹന്യമാനി ശരീരേ. ന ഹന്യതി, അതിന്റെ അർത്ഥം പറയുന്നു ന വിപരിണമ്യതി. ഇനി ഒരു വികാരം ശേഷിക്കുന്നുണ്ട്, വിപരിണാമം, പരിണമിച്ച് മാറിക്കൊണ്ടിരിക്കുക. അത് ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് പരിണമിക്കും, കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് പരിണമിക്കും, യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് പരിണമിക്കുന്നു. വൃത്തിയും ക്ഷയവും രണ്ടും പരിണാമമാണ്. അത് പറയുന്നു ന വിപരിണമ്യതേ ഹന്യമാനേ വിപരിണമ്യമാനേ വി ശരീരേ. ഈ ശരീരത്തിന് ഹന്യമാനേ, ഇവിടെ ഹന്യമാനേ എന്ന് വെച്ചാൽ വിപരിണമ്യമാനേ, ഇതിന് മാറ്റം സംഭവിച്ചുകൊണ്ടിരുന്നാലും, പരിണാമം സംഭവിച്ചുകൊണ്ടിരുന്നാലും ആത്മാവിന് പരിണാമം സംഭവിക്കുന്നില്ല. ഹന്തിഹി അത്ര വിപരിണാമാർത്ഥേ ദ്രഷ്ടവ്യ ആ പുനരുക്തതായി എന്നാണ്. അതായത് ഹനുധാതു, ഹനുധാതുവിന്റെ രൂപമാണ് ഹന്തി എന്ന് പറയുന്നത്. ഹന്തി ഹദ ഘ്നന്തി, അങ്ങനെയാണ് എന്റെ രൂപം, കൊല്ലുന്നു എന്നുള്ള അർത്ഥത്തിൽ. അവിടെ ഹനുധാതുവിന് രണ്ടർത്ഥമുണ്ട്, ഹനു ഹിംസാഗത്യോഹു. ഹനുധാതുവിന് ഹിംസ എന്നുള്ള അർത്ഥവും ഗമനാർത്ഥമുണ്ട്. ഇവിടെ രണ്ടാമത്തെ അർത്ഥമാണ് ഇവിടെ ഭാഷകാരെ സ്വീകരിച്ചത്, ഹിംസാർത്ഥമല്ല. അങ്ങനെ സ്വീകരിക്കാതെ സമ്മതമാണ്, വ്യാകരണ ശാസ്ത്ര സമ്മതമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ അർത്ഥം സ്വീകരിച്ചു. അത്ര വിപരിണാമാർത്ഥേ ദ്രഷ്ടവ്യ, ഇവിടെ പരിണമിക്കുന്നു. പരിണാമം എന്ന് വെച്ചാൽ ഗതി, മാറിക്കൊണ്ടിരിക്കുന്നു, ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അർത്ഥത്തിൽ ഇവിടെ മനസ്സിലാക്കണം, ദ്രഷ്ടവ്യ മനസ്സിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ എന്തുവരും? ആ പുനരുക്തതായി, ഇവിടെ വീണ്ടും പുനരുക്തി ദോഷം വരും. നേരത്തെ ഹന്തി എന്ന് പറഞ്ഞു, വീണ്ടും അതേ അർത്ഥത്തിൽ ഹന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥത്തിന് പുനരുക്തി വരും, അത് വരാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ ഹന്തി എന്നുള്ള ശബ്ദം ഏകവചനത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്, രണ്ടാമത് പ്രയോഗിച്ചത് ആ അർത്ഥവ്യത്യാസത്തോടു കൂടിയാണ്. ആദ്യം കൊല്ലുക മരിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ, രണ്ടാമത് പരിണമിക്കുക എന്നുള്ള അർത്ഥത്തിൽ. ആദ്യം ഹിംസാർത്ഥത്തിലും രണ്ടാമത് ഗത്യർത്ഥത്തിലുമാണ് എന്ന് മനസ്സിലാക്കണം. പുനരുക്തി ദോഷം വരത്തില്ല. വിവരണമ്യതേ ഇത്യർത്ഥ, പരിണമിക്കുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു, ഗതിശീലത്തോടുകൂടിയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തെ എടുക്കണം. അസ്മിൻ മന്ത്രേ ഷഡ്ഭാവവികാരാഹ ലൗകിക വസ്തുവിക്രിയ ആത്മനി പ്രതിഷിദ്ധ്യന്തേ. അസ്മിൻ മന്ത്രേ, ഈ രണ്ടാമത്തെ മന്ത്രത്തിൽ, ന ജായതേ മ്രിയതേ എന്നുള്ള മന്ത്രത്തിൽ, ഷഡ്ഭാവവികാരാഹ ആറ് ഭാവവികാരങ്ങളും ലൗകിക വസ്തുവിക്രിയാഹ, ലൗകിക വസ്തുക്കളിലുള്ള വികാരങ്ങൾ, ആത്മനി പ്രതിഷേധ്യന്തേ, ആത്മാവിൽ നിഷേധിക്കുന്നു. സർവപ്രകാര വിക്രിയാരഹിത ആത്മാ ഇതി വാക്യാർത്ഥ. ഈ മന്ത്രവാക്യം ഇതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം എന്താണ്? സർവപ്രകാര വിക്രിയാരഹിത, സർവപ്രകാരത്തിനുമുള്ള വികാരങ്ങൾ ഇല്ലാത്തവനാണ് ആത്മാവ്. ആത്മാവിൽ യാതൊരു തരത്തിലുള്ള വികാരങ്ങളുമില്ല എന്ന് വെച്ചാൽ ജീവൻ സദാ തന്നെ വികാരങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ വികാരങ്ങളെല്ലാം എന്താണ്? മനസ്സിന്റെയും ശരീരത്തിന്റെയും വികാരങ്ങളാണ്. തന്റെ സ്വരൂപമായിരിക്കുന്ന ആത്മാവിൽ ഒരു തരത്തിലുള്ള വികാരങ്ങൾ സംഭവിക്കുന്നില്ല. ഇതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. യസ്മാദേവം തസ്മാത്, അതുകൊണ്ട് ഉഭൌ തൗ ന വിജാനീതഃ ഇതി പൂർവേണ മന്ത്രേണ അസ്യ സംബന്ധഃ. ഈ മന്ത്രത്തിന് പൂർവ്വ മന്ത്രവുമായിട്ട് സംബന്ധമുണ്ട്. ഇതിങ്ങനെ ആയിരിക്കുന്നതുകൊണ്ട് ഉഭൌ തൗ ന വിജാനീതഃ നായം ഹന്തി ന ഹന്യതി എന്നാണ്. ആരാണോ ഈ ശരീരത്തെ താനായി കരുതുന്നത്, ശരീരമാണ് ആത്മാവ് എന്ന് കരുതുന്നവൻ അവനിതറിയുന്നില്ല. എന്താണ്? താൻ ആരെയും കൊല്ലുന്നുമില്ല, ഞാൻ കൊല്ലപ്പെടുന്നുമില്ല, ഇക്കാര്യം അറിയുന്നില്ല എന്നിങ്ങനെ പൂർവ്വമന്ത്രേണ, പൂർവ്വമന്ത്രവുമായിട്ട് അസ്യ സംബന്ധ, ഈ മന്ത്രത്തിന് ബന്ധമുണ്ട് എന്ന് വെച്ചാൽ ഈ രണ്ട് മന്ത്രങ്ങളും കൂടിച്ചേർന്ന് ഒരർത്ഥത്തെ പ്രകാശിപ്പിക്കുകയാണ്. അതാണ് ബന്ധമെന്ന് പറയുന്നത്. രണ്ടും കൂടി ചേർന്ന് എന്തർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നു? വികാരങ്ങൾ ശരീരത്തിനാണ്, ജനനവും മരണവും ശരീരത്തിനാണ്. അതുകൊണ്ട് ശരീരത്തിന് നാശമുണ്ട്, ഉത്പത്തിയുണ്ട്, ആത്മാവിന് ഉത്പത്തി നാശങ്ങളില്ല എന്നുള്ള കാര്യത്തെ ഇവിടെ പ്രകാശിപ്പിക്കുന്നു എന്നർത്ഥം. അടുത്ത ശ്ലോകം. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. അയം എന്ന് വെച്ചാൽ ഈ ആത്മാവ് കദാചിത് ഒരിക്കലും ന ജായതേ ജനിക്കുന്നില്ല. വീണ്ടും അയം ഈ ആത്മാവ് കദാചിത് ഒരിക്കലും ന മ്രിയതേ ച, ഭാഷ്യകാരന്റെ വ്യാഖ്യാനം അനുസരിച്ച് മരിക്കുന്നും ഇല്ല. അയം ഇത് അഭവിത, ഇല്ലാതിരുന്നിട്ട്, രണ്ടു തരത്തിലുള്ള വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇത് ഭൂത്വ ഉണ്ടായിട്ട്, ഭൂയ പിന്നീട്, അഭവിത ഇല്ലാതാകുന്നതല്ല, അങ്ങനെ ഒരു വ്യാഖ്യാനം. അവിടെ അഭവിത എന്ന പദം ഛേദിച്ചു വ്യാഖ്യാനിക്കുകയാണ്. ഭൂത്വ ഉണ്ടായിട്ട് അഭവിത ന ഇല്ലാതാകുന്നതല്ല എന്നാണ്. മറ്റുള്ള വ്യാഖ്യാതാക്കളെല്ലാം ഇവിടെ ഭൂത്വ ഉണ്ടായിട്ട് ഭവിത വീണ്ടും ഉണ്ടാകുന്നത് ന അല്ല എന്ന് വ്യാഖ്യാനിക്കുന്നു. ഭാഷ്യകാരൻ അങ്ങനെയല്ല, ഭൂത്വ ഉണ്ടായിട്ട് അഭവിത ഇല്ലാതാകുന്നതല്ല എന്ന് പറയുന്നു. വേറെ തരത്തിലും അവിടെ വ്യാഖ്യാനിക്കുന്നുണ്ട്, അഭൂത്വ ഇല്ലാതിരുന്നിട്ട് ഭവിത ഉണ്ടാകുന്നതുമല്ല. അങ്ങനെ അയം ഈ ആത്മാവ് അജഹ, അജനാണ്, ജനിക്കാത്തവനാണ്, നിത്യ, നിത്യനാണ്, ശാശ്വത, എന്നും നിലനിൽക്കുന്നവനാണ്, പുരാണ, പുരാണനാണ്. അതിനെല്ലാം തന്റേതായ വ്യാഖ്യാനം കൊടുക്കും. ശാശ്വത പുരാണ, പുരാണൻ എന്നുള്ളതിന് പറഞ്ഞു പുരാപി നവ, ഇത് പഴയതാണെങ്കിലും എന്നും പുതിയതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് വ്യാഖ്യാനിച്ചു. പുരാപി നവ എന്ന് വ്യാഖ്യാനിച്ചു. ശാശ്വത എന്നുള്ളതിന് ഇതിന് അപക്ഷയം സംഭവിക്കുന്നില്ല എന്നിങ്ങനെ വ്യാഖ്യാനിച്ചു. ശരീരേ ഹന്യമാതെ ഹന്യമാനെ അയം ന ഹന്യതേ. ശരീരം ഹനിക്കപ്പെടുമ്പോൾ ഇവൻ ഹനിക്കപ്പെടുന്നില്ല. ഇവിടെ ഹനുധാതുവിന് കൊല്ലുക എന്നുള്ള അർത്ഥമല്ല ഭാഷ്യകാരൻ പറഞ്ഞത്, കാരണം അത് നേരത്തെ വന്നു കഴിഞ്ഞു മ്രിയതേ എന്നുള്ളത്. അതുകൊണ്ട് ശരീരേ ഹന്യമാനെ, ഈ ശരീരത്തിൽ പരിണാമം മാറ്റം സംഭവിക്കുമ്പോൾ നഹന്യതേ, ഈ ആത്മാവിൽ മാറ്റം സംഭവിക്കുന്നില്ല എന്നാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചത്. ഹനുധാതുവിന് വ്യത്യർത്ഥം എടുത്തിട്ട് വിപരിണമത്തി എന്നുള്ള അർത്ഥം കൊടുത്തു. അപ്പൊ ശരീരേ ഹന്യമാനെ, ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നഹന്യതേ, ആത്മാവിൽ മാറ്റം സംഭവിക്കുന്നില്ല എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഭാഷ്യകാരൻ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം മ്രിയതേ ഹനനത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞതുകൊണ്ട്. ഇനി അടുത്ത ശ്ലോകം. ഇതെല്ലാം ആശയം വളരെ സ്പഷ്ടമാണ്. അടുത്ത് സാങ്കരഭാഷ്യം. യേനം വേത്തി ഹന്താരം ഇത്യനേന മന്ത്രേണ ഹനനക്രിയായാഹ കർത്താ കർമ്മച ന ഭവതീതി പ്രതിജ്ഞായ ന ജായതേ ഇത്യനേന അവിക്രിയത്തെ ഹേതും ഉക്ത്വാ പ്രതിജ്ഞാദാർത്ഥം ഉപസംഹരതി വേദാവിനാശിനം. ഈ അടുത്ത മന്ത്രത്തിന്റെ ആമുഖമായി പറയുകയാണ്. യേനം വേത്തി ഹന്താരം, 19-ാമത്തെ മന്ത്രം, ഇത്യനേന മന്ത്രേണ, ഈ മന്ത്രം കൊണ്ട് ഹനനക്രിയായാഹ കർത്താ കർമ്മച ന ഭവതി. ഹനനക്രിയയുടെ, കൊല്ലുക എന്നുള്ള ക്രിയയുടെ കർത്താവും കർമ്മവുമാകുന്നില്ല ആത്മാവ് എന്ന് പ്രതിജ്ഞയായ എന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് ന ജായതേ ഇത്യനേന അടുത്ത മന്ത്രം കൊണ്ട്, 20-ാമത്തെ മന്ത്രം കൊണ്ട് അവിക്രിയത്തെ ഹേതും ഉക്ത്വാ, ഇത് അവികാരിയാണ് എന്നുള്ളതിന് ഹേതു കാരണം പറഞ്ഞിട്ട് പ്രതിജ്ഞാദാർത്ഥം, അതായത് മുൻ മന്ത്രത്തിൽ ഇത് വികാരിയല്ല, ഇത് കർത്താവും കർമ്മവും അല്ല എന്ന് പറഞ്ഞിട്ട് ഇത് വികാരിയല്ല എന്നുള്ളതിന് ഹേതുവും പറഞ്ഞ് പ്രതിജ്ഞാദാർത്ഥം താൻ തുടങ്ങിവെച്ചതായ അർത്ഥത്തെ, പറഞ്ഞു തുടങ്ങിയതായ ആ വിഷയത്തെ ഉപസംഹരതി ഈ മന്ത്രത്തിൽ, വേദാവിനാശനം ഇനി ഈ മന്ത്രത്തിൽ. ഈ മൂന്ന് മന്ത്രങ്ങളിലും ഒരേ ആശയത്തെ തന്നെ വ്യക്തമായി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒന്നാണ്. വേദാവിനാശിനം നിത്യം യേനമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഖാദയതി ഹന്തികം. വേദ വിജാനാതി അവിനാശിനം അന്ത്യഭാവവികാരഹിതം നിത്യം വിപരിണാമരഹിതം യോ വേദ ഇതി സംബന്ധ ഏനം പൂർവേണ മന്ത്രേണ ഉക്തലക്ഷണം അജം ജന്മരഹിതം അവ്യയം അപക്ഷയരഹിതം കഥം കേന പ്രകാരേണ സ വിദ്വാൻ പുരുഷോ അധികൃതോ ഹന്തി ഹനനക്രിയാം കരോതി. വേദ തുടങ്ങുന്നത് അങ്ങനെയാണ് ഈ ശ്ലോകം, വേദ എന്നാണ്. അവിനാശിനം, വേദ അവിനാശനം എന്നാണ് ചേർത്ത് വേദാവിനാശനം എന്നാണ്. വേദ വിജാനാദി അറിയുന്നു, എങ്ങനെ അവിനാശിനം, അതിനെ വ്യാഖ്യാനിക്കുന്നു അന്ത്യഭാവവികാരഹിതം, ഭാവവികാരങ്ങളിൽ അന്ത്യമായത് നാശം, ആ നാശമില്ലാത്തത്, അന്ത്യഭാവവികാരമാണ് നാശം, അതില്ലാത്തത്. പിന്നെ അടുത്ത് പറയുന്നു നിത്യം, അത് പറയുന്നു വിപരിണാമരഹിതം. കാരണം അവിനാശിനം എന്ന് പറഞ്ഞിട്ട് നിത്യം എന്ന് വീണ്ടും പറഞ്ഞാൽ അർത്ഥഭേദം വരും, അതുകൊണ്ട് പറയുന്നു വിപരിണാമരഹിതം, പരിണാമങ്ങൾ കൂടാത്തത് എന്ന് യഹ വേദ ഇതി സംബന്ധ എന്നന്വയിക്കണം. യഹ അവിനാശിനം നിത്യം വേദ എന്നന്വയിക്കാനാണ്. യഹ എന്ന് പറയുന്ന കർത്താവിനെ വേദ എന്ന് പറയുന്ന ക്രിയയോടെ അന്വയിക്കണം. യോ വേദ, ഏതൊരുവനാണോ അറിയുന്നത്, ഏനം പൂർവേണ മന്ത്രേണ ഉക്ത ലക്ഷണം, മുൻമന്ത്രത്തിൽ പറഞ്ഞ ലക്ഷണത്തോടുകൂടിയ, മുൻമന്ത്രത്തിൽ പറഞ്ഞ സ്വരൂപത്തോടുകൂടിയിരിക്കുന്ന ആത്മാവിനെ, അജം ജന്മരഹിതം ആത്മാവ്, താൻ ജന്മരഹിതനാണ്, അമ്പ്യം, വീണ്ടും അവിടെ വന്നിരിക്കുകയാണ് രണ്ട് വാക്കുകൾ, അജം അമ്പ്യം, അതിനെ വ്യാഖ്യാനിക്കുകയാണ്. അമ്പ്യം അപക്ഷയരഹിതം, അപക്ഷയമില്ലാത്തതായ ഈ, അതാണ് മുമ്പ് പറഞ്ഞ കാര്യത്തെ ഇവിടെ ഉപസംഹരിക്കുന്നു എന്ന് പറഞ്ഞത്, അതൊന്നുകൂടി പറഞ്ഞുകൂടെ വ്യക്തമാക്കുകയാണ്. അങ്ങനെയുള്ള അപക്ഷയരഹിതമായിരിക്കുന്ന ഈ ആത്മാവിനെ കഥം സ പുരുഷപാർത്ഥ, മൂന്നാമത്തെ പാദം, കഥം കേന പ്രകാരേണ, ഏത് തരത്തിൽ സവിദ്വാൻ, ആ പുരുഷൻ എന്ന് പറയുന്നത് വിദ്വാൻ പുരുഷ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ വ്യാഖ്യാനിക്കുന്നു, അധികൃത അധികാരിയായിട്ടുള്ളവൻ, ശാസ്ത്രത്തിന് അധികാരിയായിട്ടുള്ളവൻ, ധർമാനുഷ്ഠാനത്തിന് അധികാരിയായിട്ടുള്ളവൻ, ആ ജീവൻ എങ്ങനെ ഹന്തി ഹനനക്രിയാം കരോതി എന്നാണ്. ഏതൊരുവനാണോ ഈ ആത്മാവിനെ അജനായി അമ്പ്യനായി നിത്യനായി അറിയുന്നത്, ആ പുരുഷൻ എങ്ങനെ കൊല്ലം, അവനെങ്ങനെ കൊല്ലാൻ കഴിയും, ആത്മാവിനെ കൊല്ലാൻ കഴിയുന്നില്ലല്ലോ എന്നർത്ഥം. ആത്മാവനെ നിത്യനായി അറിയുന്നവന് പിന്നെ എങ്ങനെ കൊല്ലാൻ കഴിയും, കഴിയത്തില്ല. കഥം വാ ഘാതയതി ഹന്താരം പ്രയോജയതി, എങ്ങനെ അവന് കൊല്ലുന്നവനെ ഘാതയതി എങ്ങനെ പ്രേരിപ്പിക്കാൻ കഴിയും. ഹന്തി ഘാതയതി, ഹന്തി കൊല്ലുക, ഘാതയതി കൊല്ലിപ്പിക്കുക, പ്രയോജകക്രിയയാണ്. എങ്ങനെ പ്രേരിപ്പിക്കാൻ കഴിയും, അതായത് അർജുനന്റെ മനസ്സിൽ തോന്നാം ഭഗവാൻ എന്നെ കൊലയ്ക്ക് പ്രേരിപ്പിക്കുന്നു, കൊല്ലാൻ പ്രേരിപ്പിക്കുന്നു, അത് പറയുന്നു ഒരിക്കലുമില്ല. ആത്മാവിനെ നിത്യമായി നാശമില്ലാത്തവനായി അറിയുന്ന ഒരുവന് കൊല്ലാനോ കൊലയ്ക്ക് പ്രേരിപ്പിക്കാനോ കഴിയില്ല എന്നർത്ഥം. ന കഥഞ്ചിത് കശ്ചിത് ഹന്തി, ന കഥഞ്ചിത് കശ്ചിത് ഘതയിലി, ഇത് ഉഭയത്ര ആക്ഷേപയവ അർത്ഥ പ്രശ്നാർത്ഥ അസംഭവ. കഥം ഘാതയതി ഹന്തി കം, കഥം എന്ന് പറയുന്ന ശബ്ദം സാധാരണ ചോദ്യാർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. കഥം എങ്ങനെ, അതാണ് ഇവിടെ പറയുന്നത്. ആ അർത്ഥത്തിലല്ല പ്രശ്നം, ചോദ്യാർത്ഥത്തിലല്ല, മറിച്ച് എന്താണ്, ആക്ഷേപാർത്ഥത്തിലാണ് എന്ന് വെച്ചാൽ നിഷേധാർത്ഥത്തിലാണ്. കഥം ഖാദേദി എന്ന് വെച്ചാൽ കൊല്ലിക്കത്തില്ല, കഥം ഹന്തി എന്ന് വെച്ചാൽ കൊല്ലുന്നില്ല. അങ്ങനെ നിഷേധാർത്ഥത്തിലാണ് കഥം എന്ന് പറയുന്ന ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്, സാധാരണ ഉപയോഗിക്കുന്ന ചോദ്യാർത്ഥത്തിലല്ല. അതാണ് പറയുന്നത് കഥഞ്ചിത് കഞ്ചിത് ഹന്തി, കഥഞ്ചിത് ഒരു പ്രകാരത്തിലും, കഞ്ചിത് ഒരുവനും, ഒരുവനെയും ഹന്തി കൊല്ലുന്നില്ല, ഒരു തരത്തിലും ഒരുവനെയും ഇവിടെ ആരും കൊല്ലുന്നില്ല എന്നാണ്. അതുപോലെ തന്നെ ന കഥഞ്ചിത് ഒരു പ്രകാരത്തിലും, കഞ്ചിത് ഒരുവനെയും ഘാതയതി കൊല്ലാൻ പ്രേരിപ്പിക്കുന്നില്ല എന്നാണ്. ആരും ഇവിടെ ഒരു തരത്തിലും, സ്വന്തം കാര്യം പറയുന്നു, ഞാൻ ഒരു തരത്തിലും നിന്നെ കൊല്ലിക്കുന്നതിന്, കഞ്ചിത് ഒരുവനെയും കൊല്ലിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നില്ല, നിന്നെ കൊണ്ട് ഞാൻ ആരെയും കൊല്ലിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ കഥഞ്ചിത് ഒരു പ്രകാരത്തിന്, കഞ്ചിത് ആരെയും നീ കൊല്ലുന്നില്ല ഹന്തി. ഇത് ഉഭയത്ര, ഈ രണ്ട് സ്ഥലത്തും എന്താണ്, കഥം എന്നുള്ള ശബ്ദം ആക്ഷേപ ഏവാർത്ഥ നിഷേധാർത്ഥത്തിലാണ്, പ്രശ്നാർത്ഥ അസംഭവം. ഇവിടെ ചോദ്യമല്ല, ഭഗവാൻ അർജുനോട് ചോദിക്കുകയല്ല കൊല്ലുമോ കൊല്ലിക്കുമോ എന്ന് ചോദിക്കുകയല്ല, അത് ഞാൻ നിന്നെ കൊണ്ട് കൊല്ലിക്കുന്നില്ല, നീ ആരെയും കൊല്ലുന്നുമില്ല എന്നർത്ഥം. അതാണ് മന്ത്രത്തിന്റെ അർത്ഥം. ഇനി അതിനെ വിശദീകരിക്കുകയാണ്. ഹേത്വർത്ഥസ്യ അവിക്രിയത്വസ്യ തുല്യത്വാ വിദുഷ സർവകർമ്മ പ്രതിഷേധയേവ പ്രകരണാർത്ഥോ അഭിപ്രേതോ ഭഗവത. ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ എന്താണ്, വിദ്വാൻ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് സർവകർമ്മ പ്രതിഷേധമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ജ്ഞാനിയിൽ സംഭവിക്കുന്ന ആ സർവകർമ്മ പ്രതിഷേധത്തെ ഇവിടെ സമർത്ഥിക്കുന്നതിന് വേണ്ടി ആത്മാവിൽ വികാരമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആത്മാവിൽ ഒരു തരത്തിലുള്ള പ്രവൃത്തിയും നടക്കുന്നില്ല. എന്തുകൊണ്ട്? അവിക്രിയത്വ നേരത്തെ പറഞ്ഞു, അതാണ് ഹേത്വർത്ഥസ്യ അവിക്രിയത്വസ്യ തുല്യത്വ. ഇവിടെ ആത്മാവിൽ ഒരു തരത്തിലുള്ള വികാരങ്ങളും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടത് അവിക്രിയമാണ്, അത് വികാരരഹിതമാണ്. ഇത് തുല്യത്വ, അത് ഇത് തുല്യമാണ്. ആത്മാവിനും തുല്യമാണ്, വിദ്വാനും തുല്യമാണ്, സമമാണ്. ആത്മാവിനെ സംബന്ധിച്ച് എന്ത് പറയുന്നു അത് തന്നെയാണ് ജ്ഞാനിയെ സംബന്ധിച്ചും പറയുന്നത്. രണ്ടും തുല്യമാണ്. തുല്യത്വ വിദുഷ വിദ്വാന് സർവ വിദ്വാനെ സംബന്ധിച്ച് സർവകർമ്മ പ്രതിഷേധയേവ, സർവകർമ്മങ്ങളുടെയും നിഷേധമാണ് പ്രകരണാർത്ഥോ അഭിപ്രേത. ഈ സന്ദർഭത്തിൽ താല്പര്യമായി ഭഗവാൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഭഗവത എന്നർത്ഥം. അതായത് ഇവിടെ ചോദ്യം വരുന്നത് സർവകർമ്മങ്ങളും ശ്രൗതവും സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങൾ അതെല്ലാം തത്വജ്ഞാനത്തിന് ശേഷവും ജ്ഞാനി വീണ്ടും അനുഷ്ഠിക്കാൻ കടപ്പെട്ടവനാണോ? വീണ്ടും ജ്ഞാനിയിൽ അങ്ങനെ ഒരു കർത്തവ്യത്വം ഉണ്ടോ? പറയുന്നുമില്ല. അങ്ങനെ ഒരു കർത്തവ്യത്വം ജ്ഞാനിയിൽ ഇല്ല. എന്തുകൊണ്ട്? ജ്ഞാനിയിലും ജ്ഞാനി ആത്മസ്വരൂപനാണ്, ആത്മാവ് അവിക്രിയനാണ്, വികാരരഹിതനാണ്. അതുകൊണ്ട് ജ്ഞാനിയും വികാരരഹിതനാണ്. ആ ജ്ഞാനിയിൽ കർത്തൃത്വം തുടങ്ങിയ ആരോപിത ധർമ്മങ്ങളില്ല. അതുകൂടാതെ ജ്ഞാനിക്ക് വൈദികവും ശ്രൗതവും സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടുന്ന ആവശ്യമില്ല എന്നാണ്. ഹന്തേസ്തു ആക്ഷേപ ഉദാഹരണാർത്ഥത്വന കഥിത. ഇവിടെ എന്താണ്? കൊല, കൊലപാതകം, കൊല്ലുക, അതിനെ സംബന്ധിച്ചാണ് ഇവിടെ നിഷേധം വന്നത്. ഇതൊരു ഉദാഹരണമായിട്ട് എടുത്താൽ മതി എന്നർത്ഥം. സർവപ്രവൃത്തികളെ സംബന്ധിച്ച് പറയുന്നതിന് വേണ്ടി ഈ സന്ദർഭത്തിൽ കൊല്ലുക എന്നുള്ള ഒരു കർമ്മത്തെ എടുത്തു. അതാണ് ഹന്തേസ്തു ആക്ഷേപ. കൊലയെ സംബന്ധിച്ച് പറയുന്ന ഇവിടുത്തെ ഈ നിഷേധം ഉദാഹരണാർത്ഥത്വേന, ഇതൊരു ഉദാഹരണമായിട്ട് കഥിത ഭഗവാൻ പറഞ്ഞു എന്ന് കരുതിയാൽ മതി. ഇവിടെ കൊലയല്ല ഉദ്ദേശിക്കുന്നത്, സർവപ്രവൃത്തികളെ. എന്താണോ സ്വധർമ്മമായി വരുന്നത് ആ സ്വധർമ്മങ്ങളൊന്നും തന്നെ ജ്ഞാനിയിൽ നിലനിൽക്കുന്നില്ല. വിദുഷ കം കർമാസംഭവേ ഹേതുവിശേഷം വശ്യൻ കർമാണി ആക്ഷിപതി ഭഗവാൻ കഥം സ പുരുഷയിതി. വിദ്വാനെ സംബന്ധിച്ച് കർമാസംഭവേ, വിദ്വാനിൽ കർമ്മങ്ങളൊന്നും സംഭവിക്കത്തില്ല എന്നുള്ളതിന് കം ഹേതുവിശേഷം പശ്യൻ, ഏതൊരു ഹേതുവിനെ, വിശേഷ ഹേതുവിനെ കണ്ടുകൊണ്ടാണ് ഭഗവാൻ കർമാണി ആക്ഷിപതി കർമ്മങ്ങളെ അവിടെ നിഷേധിക്കുന്നത് കഥം സപുരുഷ? ഈ കഴിഞ്ഞ മന്ത്രത്തിൽ കഥം സപുരുഷ, വിദ്വാനിൽ കർമ്മങ്ങൾ സംഭവിക്കത്തില്ല. തത്വജ്ഞാനിയിൽ ഈ പറയുന്ന വൈദിക സ്മാർത്ഥ കർമ്മങ്ങളൊന്നും ഇല്ല എന്നുള്ളതിന് എന്താണ് കാരണം ഭഗവാൻ പറയാനുള്ളത്? കം ഹേതുവിശേഷം പശ്യൻ, ഏതൊരു കാരണത്തെ കണ്ടിട്ടാണ് ഈ കർമ്മങ്ങളെല്ലാം നിഷേധിക്കുന്നത് എന്നാണ്. അതിന് സമാധാനം പറയുന്നത് ഒരു ചോദ്യമാണ്. നനു ഉക്തൈവ ആത്മനോ അവിക്രിയത്വം സർവകർമ്മ അസംഭവകാരണ വിശേഷ. സിദ്ധാന്തി മറുപടി പറയണം ഇവിടെ. ചോദ്യകർത്താവ് ചോദിക്കുകയാണ്, വിദ്വാനിൽ കർമ്മങ്ങളില്ല എന്നുള്ളതിന് എന്ത് ഹേതുവാണ്, എന്ത് കാരണമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സമാധാനം പറയുന്നു, ഉക്തൈവ, അക്കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇതിന് മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ആത്മനോ അവിക്രിയത്വം, ആത്മാവ് വികാരരഹിതമാണ്, ഇതാണ് ഹേതു. ആത്മാവ് വികാരിയല്ല, ഇതാണ് ഹേതു. എന്തിന്? സർവകർമ്മ അസംഭവ കാരണ വിശേഷം. സർവകർമ്മങ്ങളിൽ ആത്മാവിൽ വിദ്വാനിൽ സംഭവിക്കത്തക്കതല്ല. സർവകർമ്മ അസംഭവം, ഒരു കർമ്മം അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതിനുള്ള കാരണ വിശേഷം, വിശേഷമായ കാരണം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ട് ഇവിടെ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന ഭാഗം, ആത്മാവ് പരമാർത്ഥത്തിൽ വികാരരഹിതമാണ്, അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള വികാരങ്ങളും ആത്മാവിൽ സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മാവിൽ വികാരങ്ങൾ സംഭവിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ആത്മജ്ഞാനങ്ങളുടെ പ്രയോജനമില്ലാതെ വരും. കാരണം ആത്മാവിൽ അജ്ഞത കൊണ്ട് വികാരങ്ങൾ സംഭവിക്കുന്നു എന്ന് കരുതുകയാണ്. അങ്ങനെ കരുതുന്നതാണ് സംസാരം, ജനന മരണങ്ങൾ. അതാണ് നേരത്തെ രണ്ട് മന്ത്രങ്ങളിലും വിശദീകരിച്ചത്. ഒരു തത്വജ്ഞാനിയും അങ്ങനെ കരുതുകയാണ്, ആത്മാവിൽ വികാരമുണ്ട് എന്ന് കരുതുകയാണെങ്കിൽ ആ തത്വജ്ഞാനിയിലും കർത്തൃത്വം ഭോക്തൃത്വം തുടങ്ങിയ ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ തത്വജ്ഞാനം കൊണ്ട് പ്രയോജനമില്ല, ജ്ഞാനിയും അജ്ഞനും തമ്മിൽ വ്യത്യാസം ഉണ്ടാകത്തില്ല. അപ്പോൾ ആ ജ്ഞാനിയുടെ ആ ജ്ഞാനത്തിൻ്റെ നിലയെ വ്യക്തമായി ഒരു സാധകന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ ആവർത്തിച്ച് പറയുന്നത്. അവിടെ വികാരങ്ങളില്ല, അതുകൊണ്ട് അവിടെ കർമ്മങ്ങളില്ല എന്ന്. അതിനെ സംബന്ധിച്ച് വരുന്ന ചോദ്യങ്ങൾ, പിന്നെ ഞാൻ ഈ കർമ്മം ചെയ്യുന്ന കാണുന്നതോ, ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം പലതവണ ഇവിടെ ആവർത്തിച്ച് പലതരത്തിൽ അതിന് സമാധാനം പറഞ്ഞിട്ടുണ്ട്. തുടർന്നും അത് പറയും. തൽക്കാലം നമ്മുടെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പൂർണമദഃ പൂർണമിദം പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.